എന്തുകൊണ്ടാണ് സമാധി എന്ന് ഉണർന്ന് വരുമ്പം പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നത്? എന്താ കാരണം? അജ്ഞാനലേശം പോലുമില്ല. അജ്ഞാന ലേശമില്ലെന്നു ഞാൻ പറഞ്ഞു. അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനുള്ളപ്പോ പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നു? സത്യമായിട്ട് അറിയുന്നു. എന്തുകൊണ്ട്? എന്നല്ല പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. അജ്ഞാനമുള്ളപ്പോ എന്തുകൊണ്ടറിയുന്നു സത്യമായിട്ട്? അജ്ഞാനമുള്ളപ്പോ പ്രപഞ്ചത്തെ സത്യമായിട്ട് അറിയുന്ന എന്തുകൊണ്ട്? അതുകൊണ്ട് പ്രപഞ്ചത്തെ സത്യമായി എന്തുകൊണ്ട് അറിയുന്നു? കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു ദിവസം പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇനി മുമ്പോട്ട് പോകും. വെറുതെ ഞാൻ ഇനി സംസാരിച്ചു കൊടുക്കുന്നില്ല. വയസ്സുകാലത്ത് വെറുതെ നമ്മുടെ എനർജി വേറെ കളയും. അത് പറഞ്ഞതിന് മുമ്പോട്ട് ഇനി പോകത്തുള്ളൂ. ആരെങ്കിലും അത് പറഞ്ഞ് മുമ്പോട്ട് ഞാൻ പോകത്തുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതാണ് പ്രപഞ്ചം സത്യമായി അനുഭവപ്പെടുന്ന എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ടെന്ന് പറഞ്ഞു. അജ്ഞാനം കൊണ്ട് എന്തുകൊണ്ട് പ്രപഞ്ചം സത്യം അനുഭവപ്പെടുന്നു എന്നുള്ള ഇന്നലെ പറഞ്ഞു. പ്രപഞ്ചത്തെ അസത്യമായിട്ട് അറിയുന്നു. അറിയുന്ന ബോധം ഞാനും കൊണ്ട് അറിയുന്നു. ഏത് ജ്ഞാനം? അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തെ അസത്യമാണ് ചോദിച്ചതിന്റെ ഉത്തരം ഈ പറയുന്നൊന്നുമല്ല. ചോദിച്ചതിന്റെ ഉത്തരം എന്തുകൊണ്ട് സത്യമായി അറിയുന്നു സമാധി പോകുന്നതിന് മുമ്പ്? ജ്ഞാനം കൊണ്ടറിയുന്നു. ഞാൻ പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നു. രണ്ടാകാര ശക്തി ചോദിച്ച ചോദ്യം എന്താണ്? അതാ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം കൊണ്ട് പ്രപഞ്ചത്തെ അസത്യമായി രണ്ടാകാര വൃത്തിയൊക്കെ ഉള്ളു. പിന്നെ അജ്ഞാനത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം നിർണയിക്കുന്നു എന്തൊരു അജ്ഞാനമാണ് ഉണ്ടായിരുന്നതെന്ന് നിർണയിക്കുന്നു. അങ്ങനെയാ നിശ്ചയം കൊണ്ട് ആ അജ്ഞാനത്തെ ഇല്ലാതാക്കും. അങ്ങനെ അഖണ്ഡാകാര കൃത്യം മറ്റുള്ളവരുടെ സത്യത്തെ അസത്യമായിട്ട് സത്യമായിട്ട് എന്തുകൊണ്ട് അറിയുന്നു എന്നാണ്. ഇപ്പൊ എല്ലാരും പ്രപഞ്ചത്തെ സത്യമായിട്ട് അറിയുന്നു. അത് കാരണം എന്താ? എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ഇപ്പം തത്വനിർണയം ചെയ്യാത്തോണ്ടാണ്. തത്വനിർണയം ചെയ്തു കഴിയുമ്പോ എന്തായി? അതെന്താകാര കൃത്യതുണ്ട്. അജ്ഞാനമായിരുന്ന അല്ലെങ്കിൽ എന്താ പറഞ്ഞ അസത്യമായിരുന്ന ആ അജ്ഞാനത്തെ ഇല്ലാതാക്കപ്പെട്ടതുകൊണ്ട് ഒരു വാക്കിൽ പറയണ ഉത്തരം. ഇങ്ങനെ കിടന്ന് അറിയില്ല, കാര്യം അറിയാത്തോണ്ടാണ് ഇങ്ങനെ കിടന്ന് ചലിക്കുന്നത്. ഉത്തരം അറിയാത്തോണ്ട് ഉത്തരം ഒറ്റ വാക്കി പറയത്തക്ക കാര്യമാണ്. ഒന്നുമല്ല, ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞത് പറയുന്നത് ശരിയായി മനസ്സിലാകണം. ഇതായാണെങ്കിൽ ശരി, അറിയണമെങ്കിൽ ഞാൻ പറയാം. പറഞ്ഞ കാര്യം അറിയണം. പ്രപഞ്ചത്തെ അജ്ഞാനം കൊണ്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അജ്ഞാനം നശിച്ചു കഴിഞ്ഞു, പിന്നെ അഖണ്ഡാകാര വൃത്തി ആയിരുന്നതുകൊണ്ട് പിന്നെ ജ്ഞാനം ഇല്ലല്ലോ. എന്താണ് തത്വബോധം? അഹം ബ്രഹ്മാസ്മി എന്ന തത്വബോധം എന്ന് പറഞ്ഞാൽ മതി. തത്വബോധം സാധാരണ നിങ്ങളിത് നാളെ ആൾക്കാരെ പഠിപ്പിക്കേണ്ട ആൾക്കാരെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇവിടെ എത്രയോ സ്വാമിമാരുണ്ട്, അവരവരെ മുറിയിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് മുറിയിരുന്നുകൂടി ഇന്നലെ ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ പറയുന്നതിന് പറയുന്ന ഇതിന് സീരിയസ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? സത്യാസത്യ വിവേകമുള്ള ജ്ഞാനിക്ക് ദൃശ്യപ്രപഞ്ചം മരീചിക പോലെ അനുഭവപ്പെടുന്നു. ഇതാണ് എന്റെ സത്യം. അത് ഈ പറയുന്ന ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചോദ്യമായിട്ടോ ഉത്തരമായിട്ടോ ഒരു ബന്ധമില്ലാതെ ചില ആൾക്കാരുണ്ടല്ലോ ഉറക്കത്തിൽ സംസാരിക്കുന്നവർ, അതുപോലെയാണ് ഉണർന്നിട്ട് എന്ത് സംസാരിക്കുന്നു എനിക്ക് അറിയില്ല. അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ. ചോദിക്കുന്ന ചോദ്യമായിട്ട് ബന്ധമുള്ള ഉത്തരമല്ല പറയും. ഞാൻ എന്തായിരുന്നു ഇനി ചോദിച്ചത്? എന്തുകൊണ്ട് പ്രപഞ്ചത്തെ എന്താണ് ചോദിച്ചത്? എന്തുകൊണ്ട് എങ്ങനെയുള്ള എങ്ങനെയുള്ള അജ്ഞാനം, എത്രമാത്രം വലിയ അജ്ഞാനം, എങ്ങനെ അത് മാറ്റാം, അങ്ങനെ അന്വേഷിച്ചു. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു യുക്തിയാണ്, യുക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വയം നമുക്കൊരു യുക്തി ഉണ്ടെങ്കിൽ ഇതിന് പഠിച്ചില്ലെങ്കിൽ ഒരു ഉത്തരം പറയാന്നുള്ളതേ ഉള്ളൂ. യുക്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ. ഒന്ന് യുക്തിയില്ല, പിന്നെ പറയുന്ന കാര്യങ്ങൾക്കൊരു സീരിയസ്നെസ് ഇല്ല. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനകം പഠിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലല്ലോ. ഞാനാണെങ്കിൽ ഇനി ഇത് ഒരിക്കൽ കൂടെ പഠിപ്പിക്കുക എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇതെല്ലാം ലാസ്റ്റ് പഠിപ്പീരാണ്. ഈ ഒരിക്കൽ കൂടെ ഇതിലൂടെ വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. നിങ്ങളാണെങ്കിൽ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. അപ്പൊ ഇതൊരു അർത്ഥശൂന്യമായ പരിപാടിയായിട്ട് പോകുന്നു. ശരി, ഇനി ഒരിക്കൽ കൂടെ പഠിപ്പിക്കും, അപ്പൊ കേൾക്കാമെന്ന് വിചാരിക്കാൻ എന്തായാലും പറ്റത്തില്ല. അതിന് സമയമില്ല. ഇത് ലാസ്റ്റ് പഠിപ്പിയിലാണ്. അപ്പോ ഇതങ്ങനെ ശരിയാവും. യുക്തി ന്യായം കൂടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് വിലപ്പെട്ട് കിട്ടുകയുള്ളൂ. പ്രധാനമായ പ്രശ്നം അതാണ്. അതിനൊരു സീരിയസ്നെസ് ഇല്ല. അതിന് മനസ്സിലാക്കണമെന്നും ചിന്തിക്കണമെന്നും ഉള്ള ആ സീരിയസ്നെസ് അതില്ലാതെ പോകും. ഇവിടെയൊക്കെ കഴിയും. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നിരിക്കുന്നു ഒരു ചടങ്ങ് പോലെ. അതിൽ കഴിഞ്ഞാൽ യാതൊരു സീരിയസ്നെസ്സും ഇല്ല. പിന്നെ ഒരു ധൈര്യമുണ്ട്, ഇതൊന്നും പഠിച്ചില്ലെങ്കിലും പഠിപ്പിക്കാം. ആരാ ചോദിക്കുന്നത് നമ്മളോട്? തെറ്റാണ് പറയുന്നത്, ശരിയല്ലാന്ന് പറയാൻ ആരാ ലോകത്തുള്ളത്? നിന്നെ കുറിച്ച് അറിയണമെന്നുള്ള ആൾക്കാർക്ക് കുറവല്ലേ? നമ്മളെന്ത് പറയുന്നു അതിൽ? സമാധിക്ക് മുമ്പ് അഖണ്ഡാകാര തൃപ്തി ഇല്ലാത്തത് പ്രപഞ്ചത്തെ സത്യമായി അറിയും. അങ്ങനെയല്ല, യുക്തിയാണ് പ്രധാനം. അദ്വൈതത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി തരുന്ന യുക്തിയല്ലേ? എന്നാ പറഞ്ഞു കൊടുക്കും എന്താണ് യുക്തി എന്ന്. യുക്തി യുക്തി എന്ന് പറഞ്ഞാൽ എന്തോ അറിയാവുന്നതാണ് പറയുന്നു. എന്നാ പറഞ്ഞു കൊടുക്കും എന്താണ്? പ്രശ്നം തീരുമല്ലോ, പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ്. അജ്ഞാനം എന്ന് പറഞ്ഞ ആത്മാവിനെ അറിയാതിരിക്കും. അത് പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ആത്മാവിനെ അറിയാത്തത് കൊണ്ട് ഒരാൾക്ക് വിപരീത ജ്ഞാനം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോ വിപരീത ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ദേഹാത്മബുദ്ധി, ദേഹത്തിൽ ആത്മബോധം. ഞാൻ ദേഹമാണെന്ന് അറിയുന്നു, ദേഹം സത്യമാണെന്ന് അറിയുന്നു. അത് ഭ്രാന്തി കൊണ്ടാണ്. അതാണ് ഭ്രാന്തി, അല്ലെങ്കിൽ അത് ഭ്രാന്തി കൊണ്ടാണെന്ന് പറയാം. അതുപോലെ അജ്ഞാനമുള്ളത് കൊണ്ട് പ്രപഞ്ചം സത്യമാണെന്നുള്ള ഭ്രാന്തിയുണ്ട്. അത് പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്ന ഭ്രാന്തിയാണ്. കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോ ജ്ഞാനം ഉണ്ടാകുമ്പോ അജ്ഞാനം നശിക്കുന്നു, ഭ്രാന്തിയും നശിക്കുന്നു. അതുകൊണ്ട് സമാധിയിൽ നിന്നുണർന്നു വരുന്ന ഒരാളിന് ആ ഭ്രാന്തിയില്ല. ദേഹം സത്യമാണ്, പ്രപഞ്ചം സത്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഭ്രാന്തി അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അയാള് പ്രപഞ്ചം സത്യമാണെന്ന് ധരിക്കുന്നില്ല, പ്രപഞ്ചത്തെ അസത്യമായി ധരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം. ഭ്രാന്തി കൊണ്ടാണ് പ്രപഞ്ചത്തെ സത്യമായി ധരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. ഭ്രാന്തി കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതാണ് ദേഹത്തിൽ ഞാനെന്നുള്ള ബോധം, ദേഹത്തിൽ ദേഹം സത്യമാണെന്നുള്ള ബോധം, പ്രപഞ്ച സത്യമാണെന്നുള്ള ബോധം, ഇതെല്ലാം ഭ്രാന്തി കൊണ്ട് സംഭവിക്കുന്നു. അജ്ഞാനം നശിക്കുമ്പോൾ ഭ്രാന്തി നശിക്കും. ഭ്രാന്തി നശിക്കുമ്പോൾ സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന ആളിന് പിന്നെ ആ ഭ്രാന്തിയില്ല. അജ്ഞാനം നശിച്ചുകൊണ്ട് ഭ്രാന്തി ഉണ്ടായിച്ചു. അപ്പൊ പ്രപഞ്ചത്തെ കാണുമ്പോൾ അത് സത്യമാണെന്നുള്ള ബോധമില്ല. പറഞ്ഞായിരുന്നു. ഇനി അതിന് മുമ്പത്തെ ക്ലാസ് കഴിഞ്ഞ പദ്യം ചർച്ച ചെയ്ത പറഞ്ഞു. പ്രപഞ്ചം സത്യമാണെന്ന് പറഞ്ഞു. ആത്മാവിൽ നിന്ന് അന്യമല്ലാത്തതുകൊണ്ട് പ്രപഞ്ചം സത്യമാണ്. ഇവിടെ ഇപ്പൊ പറയുന്നത് പ്രപഞ്ചം അസത്യമാണ്. മുമ്പ് പറഞ്ഞ പ്രപഞ്ചം സത്യമാണ്. അപ്പൊ ഒരിടത്ത് പറയുന്നു പ്രപഞ്ചം സത്യമാണെന്ന്, ഇവിടെ പറയുന്നു പ്രപഞ്ചം അസത്യമാണ്. ഇത് അങ്ങനെ രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? എന്ത് വ്യക്തിയോ ആത്മാവിന് അന്യമായി വേറെ ഇല്ലാത്തത് കൊണ്ട് പ്രപഞ്ചം സത്യമാണെന്ന് കഴിയുള്ളൂ. ആത്മാവിൽ നിന്ന് വേറെ ഇല്ലാത്തതുകൊണ്ട് പ്രപഞ്ചം സത്യമാണ് എന്ന് പറയുന്ന എന്താണ്? യുക്തിയാണ്. ഒരു യുക്തിയിൽ അങ്ങനെ പറയുന്നതാണ്. അതിന് നല്ലവണ്ണം ഈ അദ്വൈതത്തെ വിചാരം ചെയ്യുന്ന ആർക്കും പറയാം, ചിന്തിക്കുന്ന ആർക്കും പറയാം, ആർക്കും സാധിക്കുന്ന കാര്യം. പക്ഷെ ഈ പ്രപഞ്ചം അസത്യമാണെന്ന് പറയുന്നത് ഇതെന്താണ്? അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാ ചോദിച്ചു. അത് ഒരു യുക്തി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, യുക്തി ചിന്തയിലൂടെ മനസ്സിലാക്കുന്നു. ആത്മാവിനെ അറിയാതിരിക്കുന്നു. പ്രപഞ്ചം അസത്യമാണെന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ആത്മാവിൽ നിന്ന് അന്യമല്ലാത്തത്. ഞാൻ പ്രപഞ്ചത്തെ അസത്യമായി, ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം അസത്യമാണ് അറിയുന്നത്. അത് ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതെങ്ങനെ യുക്തി വിചാരം ചെയ്യുന്നു? അവിടത്തെ പറയുന്നു ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒന്നുമില്ല, അതുകൊണ്ടെല്ലാം ബ്രഹ്മം തന്നെ. അതൊരു യുക്തിയാണ് മനസ്സിലാക്കുക. ഉദാഹരണം പറയുന്നു മണ്ണും മൺപാത്രവും പോലെ, യുക്തിയിലൂടെ മനസ്സിലാക്കാം. ശരി, ഇതെങ്ങനെയാണ് പ്രപഞ്ചം അസത്യമാണെന്ന് അറിയുന്നത്? സമാധി പ്രപഞ്ചം അസത്യമാണെന്ന് ആരെങ്കിലും അറിയോ? അറിയോ? സമാധിയിലിരിക്കുന്ന ഒരാള് പ്രപഞ്ചം അസത്യമാണെന്ന് അറിയോ? സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോ, സമാധിയിൽ നിന്നും ഉണർന്നു വരുമ്പോൾ പ്രപഞ്ചം മിഥ്യയെന്നറിയുന്നു. മിഥ്യെന്നറിയുന്നു. എങ്ങനെ? അജ്ഞാനമില്ലാത്ത ഭ്രാന്തിക്ക് കാരണമായ അജ്ഞാനം നശിച്ചുപോയി. ഭ്രാന്തിക്ക് ദേഹാത്മബോധത്തിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രപഞ്ചം സത്യമാണെന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. പിന്നെ സമാധിയിൽ എന്താ അനുഭവിച്ചത്? ബ്രഹ്മത്തെ സത്യമായിട്ട് അറിഞ്ഞു. ബ്രഹ്മത്തെ സത്യമായിട്ട് അറിഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്നല്ലേ അറിയുന്നു. ഇനി ഉണർന്നു വരുമ്പം അയാള് പ്രപഞ്ചത്തെ കാണുമ്പോ അയാൾക്ക് പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ട്, എന്നാൽ പ്രപഞ്ചം സത്യമാണെന്നുള്ള അനുഭവം ഇല്ല. ഭ്രാന്തിയില്ല, പ്രപഞ്ച സത്യം എന്നുള്ള അനുഭവം ഇല്ല. അപ്പൊ സ്വാഭാവികമായൊക്കെ അയാൾക്ക് എങ്ങനെ ബോധം ഉണ്ടാവും? പ്രപഞ്ചം അസത്യമാണ് എന്ന് ബോധം ഉണ്ടാവും. പ്രപഞ്ചം സത്യമാണ് എന്നും ബോധം ഉണ്ടാവും. അത് മാത്രമല്ല, സമാധിയെ കുറിച്ച് പറയുമ്പോ സമാധി വരുന്നപ്പോ അയാളെ സംബന്ധിച്ച് പ്രപഞ്ച അനുഭവമേ ഇല്ല, അസം ബ്രഹ്മാനുഭവം ഉണ്ട്. അപ്പൊ ബ്രഹ്മാനുഭവം ഉണ്ടപ്പോ അയാൾ ഉണർന്നു വരുമ്പോൾ മനസ്സിലാക്കുന്നു എനിക്ക് ബ്രഹ്മാനുഭവം ഉണ്ടായപ്പോ പ്രപഞ്ചാനുഭവം ഇല്ല. ഇപ്പോ ഞാൻ പ്രപഞ്ചാനുഭവത്തോടു കൂടിയിരിക്കുന്നു. അപ്പൊ സമാധിയിലില്ലായിരുന്ന പ്രപഞ്ചാനുഭവമാണ് ഇവിടെ വന്നത്. അപ്പോ സമാധിയില്ലായിരുന്നു പ്രപഞ്ചാനുഭവം, ഇപ്പൊ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ട്. അപ്പൊ മുമ്പില്ലായിരുന്നു, ഇപ്പൊ ഉണ്ടായി, അതുകൊണ്ട് സത്യമല്ല എന്നും അയാൾ അറിയുന്നു. മുമ്പില്ലാതിരുന്നു പ്രപഞ്ചാനുഭവം, ഇപ്പൊ ഉണ്ട്. അപ്പൊ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതുകൊണ്ട് ഈ പ്രപഞ്ചാനുഭവം അസത്യമാണ് പറയാൻ പറ്റാന്. ഒരു കാരണം ഇതാണ്, സമാധിയിൽ പ്രപഞ്ചാനുഭവം ഉണ്ടായില്ല, ഉണർന്നപ്പോ പ്രപഞ്ചാനുഭവം ഉണ്ട്. അപ്പൊ ഇല്ലാതിരുന്നിട്ടുണ്ടായ അനുഭവം സത്യമല്ല. സത്യമല്ല എന്ന് വെച്ചാ ഇത് ബ്രഹ്മത്തെ പോലെ സത്യമല്ല. ബ്രഹ്മം എന്ന് പറയുന്നത് സമാധിയിൽ ഉണ്ടായിരുന്നു, പ്രപഞ്ചമില്ലായിരുന്നു. ഉണർന്നപ്പം എന്താണ് ബ്രഹ്മം തപ്പോലല്ല ഈ പ്രപഞ്ചം. ബ്രഹ്മത്തെ പോലെയല്ല ഈ പ്രപഞ്ചം, കാരണം ബ്രഹ്മം അവിടെ ഉണ്ടായിരുന്നു, ഇതവിടെ ഇല്ലേ. ഇത് സത്യമാണ്. ഈ സമാധി ഇരുന്നപ്പോ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായി, സമാധിയിൽ നിന്ന് അയാള് ഉണർന്നു വന്നു, ജാഗ്രതത്തിലേക്ക് വന്നു. ഇപ്പൊ അയാൾക്ക് ഇനി ബ്രഹ്മാനുഭവം ഉണ്ടാവും. ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാവും. എന്തുകൊണ്ട് സമാധിയിലുണ്ടായി അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തി ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ബ്രഹ്മാനുഭവം ഉണ്ടോന്ന്? ഇതൊക്കെ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ പറ്റും, വേറെ വഴിയൊന്നുമില്ല. അതിന് ബ്രഹ്മാനുഭവം കൊണ്ടൊന്നുമില്ല വിശദീകരിക്കും. ഉണർന്നു വരുന്ന ഒരാൾക്ക് ബ്രഹ്മാനുഭവം ഉണ്ടോ? ആ എന്ന് പറയാം, മുമ്പുണ്ടായിരുന്ന ബ്രഹ്മാനുഭവത്തെ അയാൾക്ക് സ്മരിക്കാൻ പറ്റും. ഞാൻ ഇത്രയും കാലം സമാധിയിലായിരുന്നു, ഞാൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു, ഞാൻ ആ സത്യമായ ബ്രഹ്മമാണെന്ന് സ്മരിക്കുന്നു. ആ സത്യമായ ബ്രഹ്മമാണെന്ന് സ്മരിക്കുന്നു. അടുത്ത് സമാധി ഉണ്ടാവും വരെ, അപ്പൊ സമാധി ഉണ്ടാകുമ്പോൾ പ്രത്യക്ഷമായി അറിയുന്നു. സമാധിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് സ്മരണ രൂപത്തിലിരിക്കുന്നു. എന്നുവെച്ചാൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ബ്രഹ്മജ്ഞാനുണ്ടോ? ഉണർന്നിരിക്കുന്ന ഒരാൾക്ക്, സമാധിയിൽ നിന്ന് ഉണർന്ന ഒരാളിന് ബ്രഹ്മജ്ഞാനുണ്ടോ? സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരാളിന് ബ്രഹ്മജ്ഞാനുണ്ടോ? സമാധി എന്ന് ഉണർന്നു വരുന്ന ഒരാളിനും ബ്രഹ്മജ്ഞാനമുണ്ട്. മനസിലായ അനുഭവം എന്ന് പറഞ്ഞാല് സ്മൃതി എന്ന് പറഞ്ഞാലും ജ്ഞാനമാണ്. രണ്ടു എന്താണ്? അറിവാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഒന്നിനെ സ്മരിക്കുന്നു, മറ്റത് അനുഭവത്തിലിരിക്കുന്നു, അഖണ്ഡാകാര വൃത്തിയിലിരിക്കുന്നു. അപ്പൊ സമാധി ഇരിക്കുമ്പോ അയാൾക്ക് അനുഭവമുണ്ട്, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഉണർന്നു വരുമ്പോ അയാൾക്ക് സ്മൃതിയുണ്ട്. അപ്പൊ രണ്ടും ജ്ഞാനമാണ്, ഒന്ന് അനുഭവവും മറ്റൊന്ന് സ്മൃതിയുമാണ്. അപ്പോ അയാള് സമാധി ഇരുന്നാലും അയാള് സമാധിയിൽ നിന്ന് ഉണർന്നിരുന്നാലും അയാള് ബ്രഹ്മജ്ഞാനിയാണ്, ഒരു വ്യത്യാസം. പക്ഷെ ഒരിടത്ത് അനുഭവത്തിരിക്കുന്നു, വേറിടത്ത് സ്മൃതിയിൽ സ്മരണയിലിരിക്കുന്നു എന്നാണ്. ആ സ്മരണയിരിക്കുന്ന ആളിന് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, സമാധി പോയിട്ട് ആ അനുഭവത്തിലേക്ക് വരാം. മനസ്സിലായോ? അപ്പോ ആ പക്ഷെ വ്യത്യാസം എന്താണ്, ഒരാള് അകണ്ടാകെ സമാധിയിലിരുന്നു, സമാധിയിരുന്നതിന് ശേഷം ഉണർന്നു വന്നു. ഉണർന്നു വരുമ്പോ വ്യത്യാസം എന്താണ്, സമാധി പ്രപഞ്ചബോധം ഇല്ലായിരുന്നു, ഉണർന്നു വന്നപ്പോ പ്രപഞ്ചബോധം ഉണ്ടായി. ഈ പ്രപഞ്ചബോധം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മജ്ഞാനത്തിന് തടസ്സമല്ല, പിന്നെ എന്തിനാണ് തടസ്സം? ബ്രഹ്മജ്ഞാനത്തിന് തടസ്സമാണ് പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനത്തിന് തടസ്സം എങ്ങനെയുള്ള ജ്ഞാനത്തിന്? അനുഭവത്തിന്. എന്തിനു തടസ്സമല്ല? എന്തിനു തടസ്സമല്ല? സ്മൃതിക്ക് തടസ്സം. ഒരനുഭവം ഉണ്ടായ സ്മരണ ഉണ്ടാവും. ഞാനിപ്പോ പാൽപ്പായസം കഴിച്ചു കുറച്ചു മുമ്പ്, എനിക്ക് പാൽപ്പായസത്തിന്റെ അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, വേറെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് സ്മരിക്കാൻ പറ്റും, ആ മധുരത്തെ സ്മരിക്കാൻ പറ്റും. അത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് മധുരത്തെ സ്മരിക്കുന്നതിന് തടസ്സമില്ല. മനസ്സിലായോ? മധുരത്തെ സ്മരിക്കുന്നതിന് തടസ്സമുണ്ടോ? ഇതെല്ലാം വ്യത്യസ്തമായി മനസ്സിലാക്കണം. സമാധി ഇരിക്കുമ്പോ ഒരാൾക്ക് അനുഭവമുണ്ട്, സമാധി വിട്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് സ്മരിക്കാൻ കഴിയും, സമാധി വിട്ടുകഴിഞ്ഞാൽ അയാൾക്ക് പ്രപഞ്ചാനുഭവമുണ്ട്. പക്ഷെ പ്രപഞ്ചാനുഭവം ഉണ്ടെങ്കിലും ബ്രഹ്മജ്ഞാനത്തിന് തടസ്സമൊന്നുമില്ല. ബ്രഹ്മജ്ഞാനം അയാളുടെ സ്മൃതി രൂപത്തിൽ വീണ്ടും ഉണ്ട്. അയാളെ എപ്പോ ആഗ്രഹിച്ചാലും വീണ്ടും എന്ത് ചെയ്യാം, സമാധിയിലേക്ക് പോകാം. സമാധി പോയിട്ട് വീണ്ടും അയാൾക്ക് ബ്രഹ്മത്തെ അനുഭവിക്കാം, വീണ്ടും സമാധിയിൽ നിന്ന് വന്നിട്ട് അതിന്റെ സ്മൃതിയിൽ ഇരിക്കാം. പക്ഷെ അനുഭവത്തിന് ഒരു തടസ്സം നിൽക്കുന്നുണ്ട്, അതെന്താണോ? മാങ്ങാത്തൊലി വിവരക്കേടേ പറയുന്നുണ്ട്, വിവരക്കേടേ പറയുന്നുണ്ട്. പ്രപഞ്ചാനുഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തില് ചോദിച്ചു, പ്രപഞ്ചാനുഭവം എന്ത് ചെയ്യുന്നു, തടസ്സമായി. പ്രപഞ്ചാനുഭവം തടസ്സമായി നിൽക്കുന്നു, എന്തിന്? വൃത്തിക്ക്, അഖണ്ഡാകാര വൃത്തിക്ക് പ്രപഞ്ചാനുഭവം തടസ്സമായിരിക്കുന്നു. സ്മരണയ്ക്ക് തടസ്സമില്ല. അപ്പോ എന്ത് ചെയ്യുന്നു, ഈ ബ്രഹ്മജ്ഞാനി ഈ സ്മരണ കൊണ്ട്, ഈ സ്മരണ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ അനുഭവത്തെ നിരാകരിക്കാൻ ശ്രമിക്കുന്നു. ഈ അനുഭവത്തെ എങ്ങനെയുള്ള പ്രപഞ്ചാനുഭവം, എങ്ങനെയുള്ള പ്രപഞ്ചാനുഭവം, ബ്രഹ്മാനുഭവത്തെ അപേക്ഷിച്ച് പ്രപഞ്ചം എങ്ങനെയുള്ള പ്രപഞ്ചാനുഭവത്തെയാണ്? ഓ, കിഴങ്ങന്മാരെന്നല്ല എന്ന് പറയാൻ, എങ്ങനെയുള്ള പ്രപഞ്ചാനുഭവത്തെയാണ്? സമാധിക്ക് തടസ്സമായിരിക്കുന്ന പ്രപഞ്ചാനുഭവം. മനസ്സിലായോ? ആ സമാധിക്ക് തടസ്സമായിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവം അതിനെ ഞാനീ എന്ത് ചെയ്യുന്നു, സ്മൃതി കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതാണ് പ്രതിവിഷയം പ്രതിബന്ധമേറിമേവും ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. കേട്ടിട്ടുണ്ടോ? അത്രയും മതി, ഇത്രയും മതി, കൂടുതൽ മുമ്പോട്ട് കൊണ്ട് ഇത് മനസ്സിലായിട്ട് മുമ്പോട്ട് പോയോ? അപ്പോ ഇത് പ്രതിബന്ധമാണെന്ന് പറയുന്നു. എന്താണ് പ്രതിബന്ധമായിരിക്കുന്നത്? പ്രപഞ്ചാനു. എങ്ങനെയാണ് പ്രപഞ്ചാനു? അത് തന്നെ. എങ്ങനെയുള്ള പ്രപഞ്ചാനുഭവമാണ്? ബ്രഹ്മ അനുഭവത്തിന് തടസ്സമായിരിക്കുന്ന പ്രപഞ്ചാനുഭവം. ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് സത്യമാണോ അസത്യമാണോ? എന്താണ് അസത്യമാണ് പ്രപഞ്ചാനുഭവം. എന്തുകൊണ്ടത് അസത്യമായി? ആ എന്തുകൊണ്ടാണ് അത് അസത്യമായത്? കൃത്യമായി പറയുന്നു. സമാധിക്ക് ശേഷമുള്ളതായിരുന്നു. സമാധിക്ക് ശേഷമുള്ള പ്രപഞ്ച അനുഭവം ആയതുകൊണ്ട്. പക്ഷെ എന്നാലും അത് പ്രതിബന്ധമാണ്. ഏതിന്? വീണ്ടും സമാധിക്ക് അത് പ്രതിബന്ധമാണ്. പക്ഷെ ഇതിനെന്ത് ചെയ്യുന്നു? നിജസ്മൃതി കൊണ്ട്. നിജം എന്ന് വെച്ചാൽ ആത്മാവ്. നിജസ്മൃതി എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവിന്റെ സ്മൃതി കൊണ്ട് ഇതിനെ നിരാകരിക്കാൻ ശ്രമിക്കുന്നു ഞാൻ. അപ്പോ ഇത് നിരാകരിക്കുന്നേപ്പോ, ആത്മസ്മൃതി കൊണ്ട് നിരാകരിക്കുന്നേപ്പോ അടുത്ത് സമാധിയിലേക്ക് പോകും. സമാധി പ്രപഞ്ചാനുഭവം വീണ്ടും സമാധി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും പ്രപഞ്ച അനുഭവം ഉണ്ടായി കഴിഞ്ഞ വീണ്ടും ഞാനീ എന്ത് ചെയ്യും? സ്മരിക്കും. എങ്ങനെയാണ് ഞാനീ അപ്പൊ സ്മരിക്കുന്നത്? വീണ്ടും പ്രപഞ്ച അനുഭവം ഉണ്ടാകുന്നു. അപ്പൊ ഞാനീ സ്മരിക്കുന്നു. എന്തായിരിക്കും അപ്പൊ ഞാനീ സ്മരിക്കുന്നത്? കൃത്യമായിട്ട് പറഞ്ഞ എന്തായിരിക്കും അപ്പൊ സ്മരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വീണ്ടും പ്രപഞ്ചാനുഭവം ഉണ്ടാകുമ്പോ എന്താണ് സ്മരിക്കുന്നത്? സമാധി അനുഭവത്തെ എങ്ങനെ സ്മരിക്കുന്നു? അപ്പൊ സ്മരിക്കുന്ന എന്താണ്? മുമ്പ് ഇല്ലായിരുന്നല്ലോ. മനസ്സിലായോ? ഇത് മുമ്പുണ്ടായിരുന്നില്ലല്ലോ എന്നാണ്. ശരിയല്ലെന്ന് തോന്നിയ ശരിയാണെന്നൊരു സർട്ടിഫിക്കറ്റ് തരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒരു പ്രപഞ്ച വിസ്മൃതി സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ അഖണ്ഡാകാരവൃത്തി ഒന്നും വേണ്ട, ആ വിസ്മൃതിയിൽ നിന്ന് നമ്മൾ ഉണർന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഓ, ഇത് നേരത്തെ ഇല്ലായിരുന്നല്ലോ. ശരിയാണ് പറഞ്ഞ, ശരിയാ, ശരിയാണ്, ശരിയാണ് എന്ന് ഉറപ്പിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നാ പോലെ സ്വയം ഉറപ്പിക്കണം. എങ്ങനെ? അതാണ് ശരി. ഏതെങ്കിലും തരത്തിൽ നമുക്ക് പ്രപഞ്ചത്തിന്റെ വിസ്മൃതി ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ പ്രപഞ്ച വിസ്മൃതിയിൽ നിന്ന് ഉണർന്നു വരുമ്പോ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നേരത്തെ ഇല്ലായിരുന്നല്ലോ. ഉറക്കം പോലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഉറക്കത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലായ? അപ്പോ അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ പിന്നെ മുമ്പ് എന്താ ഉണ്ടായിരുന്നു? ബ്രഹ്മാകാരം. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും സമാധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. മുമ്പില്ലായിരുന്നല്ലോ, ഇതിപ്പോ കടന്നു വന്നു. അസത്യമാണെങ്കിലും ശരി, ഇത് വീണ്ടും കടന്നു വന്നിരിക്കുന്നു, ഇനി ഇത് പോണം. വീണ്ടും അയാൾ എന്ത് ചെയ്യുന്നു? അയാള് സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിന്റെ ഒരു പ്രവണത എന്തായിരിക്കും? സമാധിയിലേക്ക് പോകണം, സമാധിയിലേക്ക് പോകണം. നടന്നാലും നടന്നില്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമാണെങ്കിൽ പിന്നെ അവർക്ക് പ്രശ്നമുള്ള കാര്യമുണ്ട്. അഖണ്ഡാകാര വൃത്തി വന്ന ഒരാളിന് വീണ്ടും സമാധിയിലേക്ക് പോകുന്നത് എന്താണ്? വെറി ഈസിയാണ്. എന്തുകൊണ്ട്? അനുഭവമുണ്ട്. അതുകൊണ്ടല്ല സ്മൃതി അതുകൊണ്ട് വളരെ ഈസി ആയിട്ടാണ് അജ്ഞാനം നശിച്ചതുകൊണ്ട്. അജ്ഞാനം നശിച്ചു ഒരു പ്രാവശ്യമല്ല, ഒരിക്കൽ വെച്ച പിന്നെ ഇല്ല. മനസ്സിലായോ? അജ്ഞാനമാണ് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. അജ്ഞാനത്തെ തുടർന്നുള്ള ഭ്രാന്തി. മനസ്സിലായോ? അജ്ഞാനം അജ്ഞാനത്തെ തുടർന്ന് വരുന്ന ഭ്രാന്തി, ഇതാണ് തടസ്സമായി നിൽക്കുന്നത്. അജ്ഞാനം നശിച്ചു, ഭ്രാന്തി നശിച്ചു, പിന്നെ ഈസി ആയി. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചാനുഭവം ഒരു നിമിഷം പോലെ തോന്നുന്നു, പ്രപഞ്ചാനുഭവം ബ്രഹ്മാനുഭവം ഒരു നിമിഷം പോലെ തോന്നുന്നു. സമാധി കോടിക്കണക്കിന് വർഷങ്ങൾ ഇത്രയും സമയം നമ്മുടെ എത്തിച്ചിട്ട് ഒരു നിമിഷത്തെ മാറ്റം കിട്ടുള്ളൂ. പക്ഷെ ആ ഒരു നിമിഷം തിരിച്ചു വരുമ്പോ ഇത്രയും കടന്നു. ശരിക്കും സംഭവിക്കുന്ന എന്താണ്? ഒരു നിമിഷം നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ പ്രത്യേകിച്ച് ഒന്നെങ്കിലും അനുഭവിക്കുന്നതല്ല. അപ്പോ കാലബോധം നഷ്ടപ്പെടുന്നു, സമയത്തെ കുറിച്ചുള്ള നമ്മുടെ ബോധം നഷ്ടപ്പെടുന്നു. നല്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സമയബോധമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ കിടന്നതുപോലെ തോന്നും. അപ്പൊ അവിടെ കാലബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാണ്. അതുകൊണ്ടാണ് ഉണർന്നു വരുമ്പോ ഉണർന്നു പറഞ്ഞതിന് ശേഷം പറയുന്നോ സമയം കടന്നുപോയി അറിഞ്ഞുപോയില്ലല്ലോ. വാച്ച് നോക്കിയാൽ 4 മണിക്കൂർ പോയി അല്ലേ? വാച്ച് നോക്കി കഴിഞ്ഞാൽ 4 മണിക്കൂർ പോയി. അപ്പോ ഇതെങ്ങനെ ഇത്ര സമയം കടന്നുപോയത്? അതെങ്ങനെ പോയി എന്ന് വെച്ചു കഴിഞ്ഞാൽ സമയബോധമില്ലായിരുന്നു, സമയം ചുരുങ്ങിയതല്ല. മനസ്സിലായോ? ടൈം ഡൈലേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട് ഫിസിക്സിൽ, അതല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സമയബോധം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ശരീരത്തിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബയോളജി. മനസ്സിലായോ? മറ്റത് ശരിക്കും സമയം ചുരുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയിൽ അത് ചുരുങ്ങും. അതിനാണ് ടൈം ഡൈലേഷൻ എന്ന് പറയും ഫിസിക്സ് പറയും. ഇതങ്ങനെ നമ്മുടെ ബയോളജിക്ക് ഒരു മാറ്റവും വരത്തില്ല. ബയോളജിയിൽ എന്ത് ചെയ്യും? സമയം നമ്മുടെ ബയോളജിയിലെ സമയത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വരുന്ന കെമിക്കൽ ചേഞ്ച് ആണ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചുകളാണ് അവിടുത്തെ സമയ വ്യതിയാനം. അതാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. അതൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെയായിരുന്നു, അതിനൊന്നും മാറ്റം വരത്തില്ല. അതുകൊണ്ടാണ് സമാധി പോയിരിക്കുന്നവരും ഉണർന്നു വരുമ്പോൾ അവരും വയസ്സാകും, മരിക്കുന്നു. അപ്പൊ പ്രായമൊന്നും അത് തടയത്തില്ല. സമാധി പോയെന്ന് വിചാരിച്ച് പ്രായം തടയ, അതൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞത് അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയ മാത്രമാണ്. ഇതാണ് അദ്വൈതം തിരിച്ചടയുന്നത്. അദ്വൈതത്തിന് ഇതുപോലെ പല പ്രക്രിയകളുണ്ട്, പല വിചാര രീതികളും. ഇത് ഒരു വഴി തന്നെ ഉള്ളൂ, ഇതുപോലെ പല വഴികളും ഉണ്ട്. ഇതാണ് നമ്മൾ അവസാനത്തെ അദ്വൈതം എന്നും തിരിച്ചറിയുന്നത്. എന്തായാലും ഇപ്പൊ സ്വന്തം വല്ല നഷ്ടം വന്നു വരുന്നുണ്ട്, സ്വന്തമായിട്ടുള്ള നഷ്ടം വരുന്നുണ്ട്. എന്തായിക്കൊള്ളുണ്ട്, ഈ കേൾക്കുന്നവർക്കോ പറയുന്നവർക്കോ വല്ല നഷ്ടമുണ്ട്? പിന്നെന്താ? അപ്പോ ബ്രഹ്മാകാര വൃത്തി വരുന്നു, അജ്ഞാനം നശിക്കുന്നു, ഭ്രാന്തി നശിക്കുന്നു, സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉണർന്നു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതിന്റെ സ്മൃതി വരുന്നു, ഭ്രാന്തി നശിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. പ്രപഞ്ചത്തിന് ഭ്രാന്തി നശിച്ചാലും പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു, അത് അസത്യമായി അനുഭവിക്കുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു? ഇത് നിജസ്മൃതി, ഇത് സമാധിക്ക് പ്രതിബന്ധമാണെങ്കിലും നിജസ്മൃതി കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് ഇയാളിനെ നിരാകരിക്കുന്നു. ഈ പ്രതീതി നിരാകരിച്ച വീണ്ടും അങ്ങോട്ട് പോകുന്നു സമാധി. ഇതാണ് പ്രതിവിഷയം പ്രതിബന്ധമേറിമേവ് ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കും. ഇത് നിജസ്മൃതിയുടെ ഒരു വ്യാഖ്യാനമുണ്ട്, വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. മനസ്സിലായോ? എന്നും അവസാന വ്യാഖ്യാനമായിട്ട് എടുത്തു കളയുന്നു. ഇതൊരു വ്യാഖ്യാനം. അപ്പോ അത് ഇവിടെ ഇപ്പൊ ഇതെന്തിനാ പറയുന്നത്? വിയത്മനമി വാത്മനി എന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രപഞ്ച അനുഭവം എന്താണ്? പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് നമുക്ക് അസത്യമായി അനുഭവപ്പെടുന്നു, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനിക്ക്, ജ്ഞാനി എന്ന് വെച്ചാൽ അപരോക്ഷ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരാളെ കുറിച്ച്, ആ രീതിയിലാണ് ഇതൊക്കെ ഈ പറഞ്ഞ മുഴുവൻ സമാധി ജ്ഞാനം ഉണ്ടായ ഒരാളെന്നുള്ളവരൊക്കെയാണ്. പിന്നെ ഈ സമാധി എന്ന് പറയുമ്പോഴത്തേക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനത്തോടുകൂടി ഇരുന്നാലേ ഇതെല്ലാം സംഭവിക്കും. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം കൂടാതെയും സമാധി സംഭവിക്കാം. എങ്ങനെ? നിർവികൽപ്പ സമാധി അല്ല, നിർവികൽപ്പ സമാധിക്ക് ശേഷം ഇത് തന്നെ. അവിടെ നിന്ന് വ്യത്യാസം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം ഉണ്ടാകാതെ ബോധം നഷ്ടപ്പെട്ടിരിക്കാം മനുഷ്യൻ, ബോധമില്ലാതിരിക്കാം. അഹം ബ്രഹ്മാസ്മി എന്നൊന്നും അറിയത്തില്ല, ബോധശൂന്യമായിരിക്കും. അത് ബോധശൂന്യമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഷറൊക്കെ വരുന്ന ആൾക്കാർ, സീഷർ എന്ന് പറഞ്ഞാൽ അറിയാം, ജന്നി വരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സംഭവം അവൻ തന്നെ കേട്ടിട്ടുണ്ടോ? ജന്നി ചില കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കൊക്കെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ജന്നി വരാം മനുഷ്യൻ. അങ്ങനെ ജന്നി വന്നു കഴിഞ്ഞാല് അത് ആർക്കും വരാം. അതൊന്നും വരുന്നവര് ചിരിക്കേണ്ട സംഭവമൊന്നുമില്ല. ഏത് വ്യക്തിയും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബോധം ഉണ്ടാകത്തില്ല. കുറച്ചു സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം ഉണർന്നു വരും, അതും ബോധശൂന്യമായ അവസ്ഥയാണ്. അവിടെ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾ പ്രപഞ്ചം മിഥ്യയാണെന്നൊന്നും അറിയില്ല. അതിനെ സമാധി എന്ന് വിളിക്കാം. എന്തുകൊണ്ട്? ഏത് ബോധമാണോ പ്രപഞ്ച അനുഭവം ഇല്ലാതിരിക്കുന്ന എല്ലാം സമാധിയാണ്. ഏതെങ്കിലും ഒരവസ്ഥയിൽ നമുക്ക് പ്രപഞ്ചബോധം ഇല്ലാതിരുന്ന അതിനേക്ക് നമുക്ക് എന്ത് പറയാം? ഉറപ്പ് ഒരു സമാധി തന്നെയാണ്. നിദ്ര സമാധിസ്ഥിതി എന്നൊക്കെ പറയാറുണ്ട്. നിദ്രയാണ് സമാധി, പ്രപഞ്ചബോധം. പക്ഷെ യോഗ സമാധി അല്ല, സമാധിയാണ് പക്ഷെ യോഗ സമാധി. പണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് മൂർച്ച. ഈ ശീർഷകനാണ് ശങ്കരാചാര്യ മൂർച്ച എന്ന് പറയുന്നത്. മൂർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോ ബോധം നഷ്ടപ്പെട്ടു പോവുക, ബോധമില്ലാതിരിക്കുക. ഇത് ശരിക്കും ഇത് ശീർഷറാണ്. എന്നുള്ളത് വെറുതെ ഞാൻ പറയുന്നതല്ല, ന്യൂറോ സയന്റിസ്റ്റുകൾ ധ്യാനിക്കായിരുന്നവരെ തലയിൽ ഡയോഡൊക്കെ പഠിപ്പിച്ച് അവര് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കണ്ടാണ് ചിലരുടെ ബ്രെയിനിൽ സീഷർ സംഭവിക്കുക. അവരൊന്നും അറിയാതിരിക്കും. ചിലരുടെ ബ്രെയിനിൽ എന്താണ്, അതിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. ചിലർക്ക് അഹംബോധം വിലയിക്കുന്നതായിട്ട് തോന്നുന്നു, പല പല തരത്തിൽ സംഭവിക്കുന്നു. ചിലരുടെ ബ്രെയിനിൽ വിഷൻസ് സംഭവിക്കുന്നു. ആ വിഷൻസിൽ ചിലപ്പോൾ അഹം ബ്രഹ്മാസ്മി സംഭവിക്കാം. ഇങ്ങനെ ധ്യാനിക്കാതിരിക്കുന്നവർക്ക് പല പല പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതെല്ലാം പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതെല്ലാം മെഷീനിൽ റീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ കാണാറില്ലേ, നമ്മുടെ പേപ്പറുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൊബൈലും അങ്ങനെ തന്നെ, മൊബൈലിലൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്ക്രീനിൽ ഇങ്ങനെ ഇടന്ന് ചാടുന്ന കണ്ടിട്ടില്ല, വരകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ അതിന്റെ ഫ്രീക്വൻസി കാണിക്കുന്നു, വേവലെന്തിനെ കാണിക്കുന്നു, കളറുകൾ. ഇതുപോലെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഇങ്ങനെ കാണിക്കും. അതിന്റെ വേവലെന്തുകളെ കാണിക്കുമ്പോൾ അത് പഠിച്ചിട്ടാണ് പറയുന്നത്, എന്താ അവിടെ സംഭവിച്ചത്, എന്തെങ്കിലും വിഷനാണോ അതോ എന്തെങ്കിലും നമ്മുടെ ബോധം ഡിസോൾവ് ചെയ്തതാണ് അതോ സീഷർ സംഭവിക്കുകയാണ്, ഇതെല്ലാം കൃത്യമായി പഠിച്ച് പറയും. ആ വേവ്സ് പഠിച്ചതിന് ശേഷം അതുകൊണ്ട് പല രീതിയിൽ സംഭവിക്കാൻ പറയും. അഹം ബ്രഹ്മാസ്മി സംഭവിച്ചാലും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയേ ഉണ്ടാകത്തുള്ളൂ എന്ത് ബോധം. ഉന്മാദം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ്, ഒരു നമ്മുടെ തലയില് EEG അല്ലെങ്കിൽ MEG രണ്ടു തരത്തില് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ പഠിക്കുന്നതാണ് EEG, മാഗ്നറ്റിക് സിഗ്നൽസിനെ പഠിക്കുന്നതാണ് MEG. MEG ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ഒരു വലിയ കാര്യമില്ല. ഇന്നത്തെ കാലം ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് എത്രയോ വലുത വലിയൊരു ശാസ്ത്രശാലയാണ്, വളരെ വിപുലമായ ഒരു ശാസ്ത്രശാല. ഇത്തരം പഠനങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ശരിയാണ്. എന്താണ് സമാധി എന്ന് പറയുന്ന മനുഷ്യനുണ്ടാകാം, ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാമെന്ന് ആണ് പറയുന്നത്. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ ചോദിക്കും ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും, പറഞ്ഞിട്ടേ പിന്നെ മുമ്പോട്ട് പോകത്തുള്ളൂ.